നാല് സൂത്രമുണ്ട്. വ്യാപ്തിസ്ഥ സമഞ്ജസം ഓമിത്യേത് അക്ഷരം മുൽകീതു ഉപാസീത. ഓം എന്ന അക്ഷരമായ ഉദ്ഗീതത്തെ ഉപാസിക്കണം. അക്ഷരം ഉദ്ഗീതം എന്ന് പറഞ്ഞു. അവിടെ അധ്യാസം, ഉപവാദം, ഏകത്വം, വിശേഷം, നാല് പക്ഷം. അതിൽ ഏത് പക്ഷത്തെ സ്വീകരിക്കാം? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അധ്യാസത്തിന്റെ പ്രത്യേകത ഉദാഹരണത്തിൽ പറഞ്ഞു. പ്രതിമയിൽ വിഷ്ണുബുദ്ധി, പ്രതിമയെ വിഷ്ണുവായി ധ്യാനിക്കുമ്പോൾ പ്രതിമയിലാണ് വിഷ്ണുബുദ്ധി, അതുകൊണ്ട് പ്രതിമാബുദ്ധി നിശേഷം പോകുന്നില്ല. എന്നാൽ അവിടെ വിഷ്ണുബുദ്ധിയുമുണ്ട്. പൂർണ്ണമായും പ്രതിമയെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ പ്രതിമയിൽ വിഷ്ണുബുദ്ധി എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ വിഷ്ണു ഉപാസന ചെയ്യുന്ന ആളുടെ ഉള്ളിൽ നിന്നും പ്രതിമ പോകുന്നില്ല. രണ്ടുമുണ്ട്. അതാണ് അധ്യാസത്തിൻ്റെ വിശേഷത. അപവാദം എന്ന് പറയുമ്പോൾ അതിനുദാഹരണം പറഞ്ഞ് മിഥ്യാബുദ്ധിയെ അപവാദമാണ് യഥാർത്ഥ ജ്ഞാനം. യഥാർത്ഥ ബുദ്ധിയുണ്ട്, മിഥ്യാബുദ്ധി എന്ന് പറയുന്നു. അതും ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കണം? ഏവം ഇഹാപി അക്ഷരബുദ്ധ്യ ഉദ്ഗീതബുദ്ധർ നിവർത്തിയത്തെ ഉദ്ഗീതബുദ്ധ്യാവ അക്ഷരബുദ്ധരുതി. അങ്ങനെയാണെങ്കിൽ അക്ഷരം ഉദ്ഗീതം എന്ന് പറയുന്നിടത്ത് രണ്ട് സമാനാധികരണമായി പറഞ്ഞിരിക്കുന്നുണ്ട്. അക്ഷരബുദ്ധി കൊണ്ട് ഉദ്ഗീതബുദ്ധി നിവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഉദ്ഗീത ബുദ്ധി കൊണ്ട് അക്ഷരബുദ്ധി നിവർത്തിക്കുന്നു എന്ന് പറയേണ്ടി വരും. പൂർവക്ഷി പറയുന്നതൊന്നും ശരിയല്ലെന്നാണ്. മൂന്നാമത് വരുന്ന ഏകത്വം, അക്ഷരം ഉദ്ഗീതം എന്ന് പറയുന്നിടത്ത് ഏകത്വമാണോ? ഏകത്വം തു അക്ഷര ഉദ്ഗീത ശബ്ദയോ അനതിരിക്താർത്ഥ പ്രത്യത്വം. അനതിരിക്താർത്ഥം എന്ന് വെച്ചാൽ ഏകാർത്ഥം, രണ്ടിനും അന്യാർത്ഥങ്ങളില്ല. അക്ഷരം എന്ന് പറഞ്ഞാൽ ഉദ്ഗീതം, ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ അക്ഷരം, അങ്ങനെ എടുക്കുക. അതാണ് അനതിരിക്താർത്ഥ പ്രത്യത്വം. അതും ഇവിടെ സ്വീകരിക്കാൻ പ്രയാസമാണെന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണം കൂടെ ഭാഷ്യകാരം പറയുന്നു. യഥ ദ്വിജോത്തമോ ബ്രാഹ്മണോ ഭൂമിദേവ ഇതി. ദ്വിജന്മാരിൽ ഉത്തമനാണ് എന്ന് പറഞ്ഞാൽ, ദ്വിജന്മാരെന്ന് പറയുന്ന ഉപനയന സംസ്കാരം ചെയ്യുന്നവർ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർ, അവരാണ് ഉപനയന സംസ്കാരം ചെയ്യാൻ അധികാരമുള്ളവർ. അതിൽ ഉത്തമനെന്ന് പറയുമ്പോൾ അത് ബ്രാഹ്മണനാണ്. പിന്നെ പറയുന്ന ഭൂമിദേവൻ, ദേവന്മാർ സ്വർഗനിവാസികളാണ്, പക്ഷെ ഭൂമിയിലുള്ള ദേവന്മാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണനാണ്. ഇവിടെ പറയുന്നത് അനതിരിക്താർത്ഥ ബ്രാഹ്മണൻ എന്ന് പറയുന്നതും ദ്വിജന്മാരിൽ ഉത്തമനെന്ന് പറയുന്നതും ഭൂമിയിലെ ദേവന്മാരെന്ന് പറയുന്നതും ഭിന്നാർത്ഥങ്ങളാണ്. എല്ലാം ഒരേ അർത്ഥമാണ്. ഏതോ എങ്കിലും ഒന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാം ഗ്രഹിക്കുക. എല്ലാം ഒരു ജാതിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്ന ഏകാർത്ഥ വൃത്തിത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകാർത്ഥ വൃത്തിത്വത്തെ കാണിക്കാൻ വേണ്ടി ബ്രാഹ്മണന് ദ്വിജന്മാരിൽ ഉത്തമനെന്നും ഭൂമിയിലെ ദേവന്മാരെന്നും വിശേഷിപ്പിക്കുന്നു. അതിൽ ഒന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അർത്ഥവ്യത്യാസമില്ല. അനതിരിക്താർത്ഥ വൃത്തിത്വം എന്ന് പറയുന്നു. ഒരാ ഇതിനു വേണ്ടി ഭാഷകാരൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. പക്ഷെ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ സ്പഷ്ടമാണ്, അനതിരിക്താർത്ഥ വൃത്തിത്വം ഘടഹ കലശഹ എന്ന് പറയുന്നുണ്ട്. സാധാരണ അനതിരിക്താർത്ഥ വൃത്തിത്വത്തിന് പ്രസിദ്ധമായ ഉദാഹരണമാണ് ഘടഹ കലശ. ഇപ്പൊ ഘടം എന്ന് പറഞ്ഞാൽ കലശം, കലശം എന്ന് പറഞ്ഞാൽ ഘടം. ഇത് സാധാരണ പറയുന്നു. പക്ഷെ ഇവിടെ ദ്വിജോത്തമ ബ്രാഹ്മണ ഭൂമിദേവ എന്ന് പറഞ്ഞതുകൊണ്ട് ഭാഷ്യകാരൻ അവിടെ ബ്രാഹ്മണ ജാതിയെ മറ്റ് ജാതികളിൽ നിന്നെല്ലാം ശ്രേഷ്ഠ ജാതിയായി അംഗീകരിക്കുന്നു എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഭാഷകാരൻ അങ്ങനെ പറയുന്നു. മറ്റ് അത് മറ്റ് ജാതികളെന്ന് പറയുമ്പോൾ ത്രൈവർണികന്മാർ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരിൽ ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണെന്ന്. അങ്ങനെ ആണ് ഇത് സാറിന് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് അതായത് അനതിരിക്താർത്ഥ വൃത്തിത്വം എന്നാണ് പറയേണ്ടതെങ്കിൽ ഘടക കലശ എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ മതി, ഈ അർത്ഥം കിട്ടും. അത് പറയാതെ ദ്വിജോത്തമ ബ്രാഹ്മണ ഭൂമിദേവ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. കാരണം ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഈ സാമ്പ്രദായികമായ വ്യാഖ്യാനം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ സമ്പ്രദായത്തെക്കുറിച്ച് എനിക്ക് ബോധമില്ലെന്ന് നിങ്ങൾ ധരിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. അങ്ങനെ വ്യാഖ്യാനം കേട്ടിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഭാഷകാരൻ ഇങ്ങനെ ഒരു ഉദാഹരണം കൊടുത്തത്. വേറെ എന്തെല്ലാം ഉദാഹരണം പറയാമായിരുന്നു? ബ്രാഹ്മണ ജാതി മറ്റ് ജാതികളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് കാണിക്കാണ്. ശരി, ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ആയിക്കോട്ടെ, അതെന്താ ദോഷം? കാരണം ബ്രാഹ്മണൻ എന്ന് പറയുമ്പം വേദം അധ്യയനം ചെയ്യുകയും സദാചാര നിഷ്ഠയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം, ഒരു ജാതി. ആ ജാതി ശ്രേഷ്ഠന്മാരാണെന്ന് പറയുന്നതിന് എന്താ ദോഷം? അങ്ങനെ ഒരു ജാതി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എങ്കിൽ തീർച്ചയായും ജാതി ശ്രേഷ്ഠമാണ്. അങ്ങനെ പറയുന്നതിന് ദോഷമൊന്നുമില്ല. പിന്നെ എന്താ ഇവിടുത്തെ ദോഷം? എന്താ ദോഷം? ബ്രാഹ്മണ ജാതി ശ്രേഷ്ഠനെന്ന് പറയുന്നതിൽ ദോഷമൊന്നുമില്ല. അങ്ങനെ പറയാം. അങ്ങനെ ഒരു ജനത ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രേഷ്ഠത തന്നെയാണ്. പിന്നെ ദോഷമെന്താ? അവനെന്തോ ദേവന്മാരെ പോലെ ബ്രാഹ്മണന് ഭൂമി ദേവൻ എന്ന് പറയാൻ എന്താ കാരണം? എന്താ കാരണം? എന്താ അങ്ങനെ പറയാൻ കാരണം? ഭൂസുരൻ എന്താ പറയാൻ കാരണം? ഭൂമിയിലുള്ള ദേവസദൃശരായവർ അത് തന്നെ സാദൃശ്യം. എന്തോ ദേവസദൃശ്വരൻ എന്നല്ല, ദേവൻ തന്നെ എന്നാ പറയുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്ത് തേജസ്? അത് നല്ല പാലും നെയ്യൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തേജസ് ആർക്കാ ഉണ്ടാവാത്ത? അങ്ങനെ നവരാത്രി പൂജയൊന്നും കഴിഞ്ഞിട്ടും ആരുടെയും ബുദ്ധിയൊന്നും ശരിയായില്ല. പഴയതുപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. എന്തോ ഹോമോ തന്ത്രമോ മന്ത്രമോ ഒക്കെ നടത്തിയെന്നാണ് കേട്ടത്, വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ. ഓ, അത് നടത്തിയവരാരും ഇവിടെ ഇല്ല അല്ലേ? അതായിരിക്കും. ക്ഷത്രിയരെയും ഭൂമിദേവന്മാരെന്ന് പറയാറില്ല. പറ്റില്ല, പര്യായിട്ട് പറയുന്നുണ്ടല്ലോ. ക്ഷത്രിയെന്ന് പറയാൻ പറ്റില്ല. അതായത് ദേവന്മാര് നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളവരാണ്, അതുകൊണ്ടാണ് മനുഷ്യൻ ദേവന്മാരെ ഭജിക്കുന്നത്. അതുപോലെ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളവനാണ് ബ്രാഹ്മണൻ, അതുകൊണ്ട് ബ്രാഹ്മണനും ഭജനീയനാണ്. അതിനാണ് ഭൂദേവന്മാരെന്ന് പറയുന്നത്. ഭൂസുരൻ എന്ന് പറയുന്ന അതുകൊണ്ടാണ് അങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയും മറ്റുള്ളവരെ. പിന്നെ ദ്വിജന്മാരിൽ ഉത്തമൻ എന്ന് പറയുന്നത് അവർക്ക് വിശേഷമായ വർണ്ണവ്യവസ്ഥയിൽ അവർക്ക് അധികാരാവകാശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അധ്യാപനം ബ്രാഹ്മണനെ പാടുള്ളൂ, ബാക്കിയുള്ളവർക്ക് പാടില്ല. ഗുരുസ്ഥാനം ക്ഷത്രിയാദികൾക്ക് പാടില്ല, ബ്രാഹ്മണന് മാത്രമേ പാടുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചില വിശേഷം, ചില പ്രതിഗ്രഹം. ബ്രാഹ്മണനെ പാടുള്ളൂ, മറ്റുള്ളവർക്ക് പാടില്ല. പ്രതിഗ്രഹം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്? ദക്ഷിണ. ദക്ഷിണ സ്വീകരിക്കുക, കൊടുക്കുന്നതിന് എല്ലാവർക്കും അധികാരമുണ്ട്, വാങ്ങുന്നതിന്. അങ്ങനെയൊക്കെയുള്ള ചില വ്യവസ്ഥകൾ പണ്ട് വർണ്ണവ്യവസ്ഥിതി അതിൻ്റെ മൂർധന്യമായ കാലത്ത് നിന്ന സമയത്ത് അങ്ങനെ ചില വ്യവസ്ഥിതികളുണ്ടായിരുന്നു. ആ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ദ്വിജോത്തമനാണ് ഭൂമിദേവനാണെന്നും പറയുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അത് സമൂഹ വ്യവസ്ഥിതിയാണ് ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഇതിൽ വരുന്ന ദോഷം എന്തെന്നുള്ളതാണ്? എല്ലാ കാലത്തേക്കും വേണ്ടി ഉപയോഗിക്കും, ഇത് ഉപയോഗിക്കാം. ഇക്കാലത്തുള്ള ബ്രാഹ്മണർക്കും ഇതേ വിശേഷം ഉപയോഗിച്ച ദോഷമായിരിക്കും. അല്ല, ഇക്കാലത്തേക്കുള്ളതല്ല, അക്കാലത്തേക്കുള്ളത് തന്നെ ആണ്. ഭാഷകാരൻ എഴുതിയത് ഒരു, ഇന്നിപ്പോ അങ്ങനെ ഒരു ചാതുരുണ്യ വ്യവസ്ഥിതി ഇല്ലല്ലോ. അങ്ങനെ ഒരു വ്യവസ്ഥിതി എനിക്ക് വളരെ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ. ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഇതിൽ വരുന്ന ഒരു അപകടം, വരുത്തുന്ന ഒരപകടം ശങ്കരാചാര്യന്മാർ ഉൾപ്പെടെയുള്ളവർ ഇതിങ്ങനെ അക്ഷരമായി ഉദ്ഗീതത്തിനെ അക്ഷരത്തെ ഉദ്ഗീതമായി ഉപാസിക്കുന്ന പോലെ ബ്രാഹ്മണനെ ഉപാസിക്കാമെന്ന്. അങ്ങനെയല്ല, അക്ഷര ഉദ്ഗീതം, ഈ അക്ഷരം ഉദ്ഗീത ഉപാസിതാന്ന് പറയുന്നിടത്ത് ഈ ബ്രാഹ്മണന്റെ കാര്യമേ പറയുന്നില്ല. ഇത് ശങ്കരാചാര്യർ കൊണ്ടുവന്നാണ്. ഇവിടെ ഇങ്ങനെ ഒരു ദ്വിജോത്തമൻ ഭൂസുരൻ ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞ് സ്വയം പോഴ്ത്തുന്നതിന്റെ ഒരു സന്ദർഭം അവിടെ ശ്രുതിയിലില്ല. അങ്ങനെ ഒരു ഉദാഹരണം കൊണ്ടുവന്നതാണ്. അത് ആളിൻ്റെ മനസ്സിൻ്റെ ഇരിപ്പ് അങ്ങനെയാണല്ലോ. അതെല്ലാവർക്കും ഉണ്ടാകുന്നൊരു പൊതുവെ അന്നത്തെ കാലത്ത് വിശേഷിച്ച് ഉണ്ടാകുന്നൊരിതാണ്. അവരവരെ ജാതിയെ പൊഴുത്തി പറയുക, ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരാണ് ദേവന്മാരാണ് എന്നൊക്കെ പറയുക. അത് അന്നത്തെ കാലഘട്ടത്തിൽ അത് വലുതാണ്. ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ അതൊരു സങ്കുചിത ബുദ്ധിയാണ് എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനം. പക്ഷെ ഇത് വ്യാഖ്യാനത്തിൽ വരുത്തുന്ന ഒരു വലിയ അപകടം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നുണ്ട്, ബ്രാഹ്മണൻ ശ്രേഷ്ഠനും ബാക്കിയുള്ളവരെല്ലാം നീചന്മാരുമാണ്. ഇങ്ങനെ വ്യാഖ്യാനം അവിടെയാണ് അപകടം. അപ്പോൾ ബ്രാഹ്മണൻ ശ്രേഷ്ഠനായിക്കോട്ടെ, അതാർക്കും പറയാമല്ലോ ഞങ്ങൾ ശ്രേഷ്ഠന്മാരാണോ. അതാർക്കും അവകാശപ്പെടാമെന്നുള്ള ഒരു കാര്യമാണ് ശ്രേഷ്ഠത. അങ്ങനെ വേണമെങ്കിൽ അത് അവകാശപ്പെടും. പക്ഷേ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ പറയും, ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ്, ബാക്കിയുള്ളവരെല്ലാം അധമന്മാരാണ്, നീചന്മാരാണ്. ഭാഷകാരൻ ഉപയോഗിക്കുന്നത് അധമൻ എന്നല്ല, നീചൻ, താഴ്ന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. അതാണ് അപകടം. ഭാഷകാരൻ തന്നെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ സന്ദർഭം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. അല്ല, ഞാൻ കൽപ്പിച്ചു കൂട്ടി പറഞ്ഞാണ്, പറയാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പം ഈ രണ്ടാമത്തെ ഭാഗമാണ് അപകടം. ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണെന്ന് പറയുന്നതിലും ദോഷമൊന്നുമില്ല. ആര് ശ്രേഷ്ഠനെന്ന് പറയുന്നതിലും ദോഷം. എല്ലാവരും ശ്രേഷ്ഠന്മാരായിരിക്കുന്നതല്ലേ നല്ലത്? ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാളനും എല്ലാം ശ്രേഷ്ഠന്മാരാണെന്ന് പറയുന്നതിൽ എന്താ ദോഷം? അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ ബ്രാഹ്മണന് ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ നീചന്മാരെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് അതിൻ്റെ സന്ദർഭം വരുമ്പോൾ ഭാഷ്യകാരൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിലെ ഏറ്റവും അപകടം പിടിച്ച കാര്യം. ശരി, പണ്ട് എന്നൊരു കാലഘട്ടത്തിൽ അതങ്ങനെ പറഞ്ഞു. അതിന് ഇന്നിപ്പോൾ എന്തിനാണ് അത് പറയുന്നത് പലരും ചോദിക്കും. പണ്ടേതോ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു. പക്ഷേ സാമ്പ്രദായികമായി വ്യാഖ്യാനിക്കുന്നവർ ഇന്നും അത് തന്നെ പറയുന്നു. അതോ ഇന്നും വ്യാഖ്യാനിക്കുമ്പോൾ അത് പറയും. ഉത്തമൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വർണ്ണികളിൽ ബ്രാഹ്മണൻ ഒഴികെയുള്ളവർ നീചന്മാരാണ് അല്ലെങ്കിൽ അധവന്മാരാണ് നിന്നും വ്യാഖ്യാനി അവിടെത്തെ ഒരാൾ. ഇത് സംസ്കൃത ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നു. പിന്നെ ഇത് സംസ്കൃതം അറിയാമെന്നുള്ളവർക്ക് തന്നെ ഇതൊന്നും വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പോൾ അത് സാമ്പ്രദായികമായ പഠനമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉദ്ദേശിക്കുന്ന പഠിച്ചവരിൽ നിന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ സംസ്കൃത ഭാഷയുടെ സ്വാധീനം കൊണ്ട് മാത്രം ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പഠിച്ചവരിൽ നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ അത് സമ്പ്രദായമായി, അങ്ങനെ സാമ്പ്രദായികമായി വരുന്നിടത്ത് അങ്ങനെ സാമ്പ്രദായികമായി പഠിച്ചവരിൽ നിന്ന് പഠിച്ച് പഠിപ്പിക്കുന്നവർ ഇന്നും വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അധികം പേരില്ല. കൂടുതൽ പേരും അങ്ങനെ ഇനി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ പഠിച്ചവരിൽ നിന്ന് പഠിച്ചിട്ട് പഠിപ്പിക്കുന്നവരായിരിക്കില്ല. അപ്പോൾ ഈ സാമ്പ്രദായികന്മാരെന്ന് പറയുന്ന ഇന്നൊരു ഒരു പിടി ആൾക്കാരേ ഉള്ളൂ, വിരലിൽ എണ്ണാവുന്നുള്ള ആൾക്കാരേ ഇന്ന് ഉള്ളൂ. അങ്ങനെയുള്ളിടത്ത് എവിടെ ചെന്നു കഴിഞ്ഞാലും ഇങ്ങനെയാ വ്യാഖ്യാനിക്കുന്നു. അതാണ് ദോഷം ചെയ്യുന്ന വ്യാഖ്യാനം. കാലാനുസൃതമായി അത് മനസ്സിലാക്കാൻ അത്ര ആൾക്കാർ തയ്യാറല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് സാന്ദർഭികമായി ഈ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ ഉപാസനയ്ക്ക് ഉദാഹരണമില്ല? ഇതെന്തിനു ഉദാഹരണമാണ്? ഏകാർത്ഥ വൃത്തിത്വം എന്ന് പറയുന്നു. അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. എന്താണ് ഏകാർത്ഥ വൃത്തിത്വം? അതിനൊരു ഉദാഹരണം കൊടുത്താണ്. ഉപാസനയുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഇവിടെ ബ്രാഹ്മണന് ഉപാസിക്കണം, ഉപാസിക്കണ്ടെന്നൊന്നുമല്ല പറയുന്നു. ഏകാർത്ഥ വൃത്തിത്വം യഥാ, അതിനുദാഹരണം കൊടുത്തിരിക്കുകയാണ്. ഘടകലശഹ എന്ന് പ്രസിദ്ധമായ ഉദാഹരണം. അത് പറയാതെ ഭാഷ്യകാരൻ പല സ്ഥലങ്ങളിലും അത് വരുന്നു. ഇവിടെ ദ്വിജോത്തമ ബ്രാഹ്മണ ഭൂമിദേവ എന്ന് പറയും. ഭാഷ്യകാരന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണെന്നും ബാക്കിയുള്ളവർ നീചന്മാരെന്നും പറയുകയാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചു വരുന്നു. അക്കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഉദാഹരണത്തിൽ നിന്ന് അങ്ങനെ ഒരു വ്യാഖ്യാനം കണ്ടെത്തുക. സാമ്പ്രദായിക വ്യാഖ്യാതാക്കളെല്ലാം അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കും. അതിന് മറ്റു ഭാഗത്ത് നിന്ന് ഭാഷ്യകാരനെ അവർ ഉദ്ധരിക്കുന്നുണ്ട്. ഭാഷ്യകാരൻ വേറെ സ്ഥലത്ത് ക്ഷത്രിയൻ നീചനെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് പറയും. ഉത്തമനെന്ന് ബ്രാഹ്മണനെ പറഞ്ഞാൽ ക്ഷത്രിയൻ നീചനാണ് എന്ന് പറയുമ്പോൾ ഭാഷ്യകാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ളതാ. പല ചോദ്യങ്ങളും വരും. അതും ഒക്കെ അതിനുദാഹരണമാണ്. ഏത് വേണോ പറയാം. അങ്ങനെയുള്ള ഏത് വാക്കുകൾ വേണോ അതൊന്നും പറയാം. അവിടെ നിന്നും ഈ പറയുന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അതൊക്കെ പറയാമെന്നിരിക്കെ ഭാഷ്യകാരൻ ഇത് പറഞ്ഞത് പ്രത്യേകം ഇത് വെച്ചുകൊണ്ടെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഇനി അടുത്ത് വരുന്ന വിശേഷണം എന്ന് പറയുന്ന പക്ഷം, വിശേഷണം പുനഃ സർവവ്യാതം വ്യാപിനഃ ഓമിത്യേതസ്യ അക്ഷരസ്യ ഗ്രഹണ പ്രസംഗേ ഔദ്ഗാത്ര വിശേഷസ്യ സമർപ്പണം. ഇനി വിശേഷണം എന്ന് പറയുന്ന പക്ഷം പറയുന്നു. അധ്യാസം, അപവാദം, ഏകത്വം, വിശേഷണം, ഇതാണ് സിദ്ധാന്തത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാലും വ്യാഖ്യാനിച്ചിട്ട് ശരിയേത് തെറ്റേതെന്ന് ഇവിടെ പറയുന്നില്ല. സർവവേദവ്യവിന് ഓമിത്യേതസ്യ അക്ഷരസ്യ ഗ്രഹണ പ്രസംഗേ. ഓം എന്ന് പറയുന്നത് സർവവേദവ്യാപിയാണ്. സർവവേദവ്യാപിയാണ്, സർവവേദത്തിലും വ്യാപിച്ചിരിക്കുന്നതാണ് ഓം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സാമരൂപത്തിലുള്ള വേദമന്ത്രങ്ങളിലെല്ലാം ഓം ഉച്ചരിക്കുന്നു. അതാണ് സർവവേദവ്യാപി എന്ന് പറയുന്നത്. വ്യാപിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അതാണ്. എല്ലാ മന്ത്രങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ ഓം ഉച്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓം സർവവ്യാപിയാണ്. ഓം എന്നിവിടെ ഉദ്ദേശിക്കുന്ന ആ ശബ്ദത്തെ ഉദ്ദേശിച്ചിട്ടാണ്, അല്ലാതെ ബ്രഹ്മതത്വത്തെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഓം എന്ന് പറഞ്ഞാൽ, ഓം എന്ന് മാത്രം പറഞ്ഞാൽ സർവവേദവ്യാപിയായ ഓമിനെ ഗ്രഹിക്കാമെന്നിരിക്കെ ഉദ്ഗീതം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ഗാതാവ് ഉച്ചരിക്കുന്ന ആ ഓമിനെ ഗ്രഹിക്കണം. അല്ലാതെ എല്ലാ വേദത്തിലുള്ള ഓമിനെ ഗ്രഹിക്കാൻ പാടില്ല. ഈ അർത്ഥം കിട്ടും വിശേഷണപക്ഷത്തിൽ. അതാണ് വിശേഷണം പുനഃ. വിശേഷണം എന്ന് പറഞ്ഞാൽ എന്താണോ, സർവവേദവ്യാപന ഓമിത്യേതസ്യ അക്ഷരസ്യ ഗ്രഹണ പ്രസംഗേ. ഓം എന്ന് കേൾക്കുമ്പോൾ, കാരണം ചാന്തോക്യം തുടങ്ങുന്ന അങ്ങനെയാണ്, ഓം ഇത്യേത അക്ഷരം ഉദ്ഗീതം ഉപവാസി. ഓം എന്ന് മാത്രമാണെങ്കിൽ സർവവേദവ്യാപിയായിരിക്കുന്ന ഓമിനെ ഗ്രഹിക്കേണ്ടി വരും. അപ്പോൾ ഉദ്ഗീതം എന്ന് പറഞ്ഞതുകൊണ്ട് ഔദ്ഗാത്രം എന്ന് വെച്ചാൽ ഉദ്ഗാതാവിനെ സംബന്ധിച്ച് സാമ മന്ത്രങ്ങൾ ഉദ്ഗാനം ചെയ്യുന്നവനാണ് ഉദ്ഗാതാവ്. ആ ഉദ്ഗാത അവനെ സംബന്ധിച്ചുള്ള വിശേഷമായ ഓമിനെ ഗ്രഹിക്കണം, സമർപ്പണം എന്നർത്ഥം വരും. വിശേഷണപക്ഷത്തെ എടുത്തു കഴിഞ്ഞു ഉദ്ഗീതം എന്ന് പറയുന്നത് ആ അവിടെ വരുന്ന മൊത്തം മന്ത്രങ്ങളുടെയും പേരാണ്. ഉദ്ഗീതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്ത്? ഓം എന്ന് പറയുന്നു. മൊത്തം എല്ലാത്തിനും ഓമിന് മാത്രമല്ല ഉദ്ഗീതം എന്ന് പറയുന്നു. ഇത് പാടുന്ന മുഴുവനും ഉദ്ഗാതാവ് തന്നെയല്ലേ? ആ ഉദ്ഗാതാവ് പാടുന്നു. അപ്പൊ തായന്റെ ആവശ്യമുണ്ട്, താ പോലെ. അത് ഉദ്ഗാതാവ് എന്ന് പറയുന്നത് പാടുന്നയാളുടെ പേര്, ഉദ്ഗീതം എന്ന് പറയുന്നത് മന്ത്രത്തിന്റെ പേര്. അത് വേറെ രണ്ടും രണ്ട് ഗീതം വന്നിരിക്കുന്നു. മറ്റേത് ഗാനം ചെയ്യും, ഉദ്ഗാതൃ ദീർഘാരാന്ത ശബ്ദം, മറ്റു ഉദ്ഗീതം ധകാരാന്ത ശബ്ദം, രണ്ട് രണ്ട് ശബ്ദങ്ങളാണ്. അതിനുദാഹരണം പറഞ്ഞു, യഥാ നീലം ഉത്പലം തദാനയ. ഏതാണോ നീലം അങ്ങനെയുള്ള ഉത്പന്നത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നുവെച്ചാൽ ഉത്പലം എന്ന് പറയുന്നത് പുഷ്പത്തിന്റെ പേരാണ്, നീലം മാത്രമല്ല വേറെ വർണ്ണങ്ങളിലും ഉണ്ട്. നീലം എന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് നീലത്തെ തന്നെ കൊണ്ടുവരണം, മറ്റു വർണ്ണത്തിലുള്ള രക്ത ഉത്പലത്തെ കൊണ്ടുവരാൻ പാടില്ല. രക്തോത്പലമുണ്ട്, അത് പാടില്ല. നീലോത്പലം തന്നെ കൊണ്ടുവരണം. നീലത്താമര എന്ന് പറയുമ്പോൾ ആമ്പലയെല്ലാം അതിൽപ്പെടും, അതിൽ നീലനിറത്തിലുമുണ്ട്. ആ താമരയുടെ വർഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അത് വേണ്ട, ചുവന്ന താമര തന്നെ വേണം. ഇഹാപി ഉദ്ഗീതോ ഓങ്കാര തം ഉപാസീത. അപ്പോൾ ഇവിടെയും വരും എന്താണ്? ഉദ്ഗീതമായിരിക്കുന്ന ഓങ്കാരം അതിന് ഉപാസിക്കണമെന്ന് അർത്ഥം വരും. ഏവം ഏതസ്മിൻ സമാനാധികരണ്യവാക്യേ വിമർശ്യമാനെ ഏതേ പക്ഷാ പ്രതിഭാന്തി. ഭാഷകാലം പറയുന്ന ഈ സമാനാധികരണ്യവാക്യം ഉദ്ഗീതം അക്ഷരം എന്നുള്ള ഈ വാക്യത്തെ കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ ഏതേ പക്ഷാഹ പ്രതിഭാന്തി, ഇത്രയും പക്ഷങ്ങൾ വ്യക്തമാകുന്നു. വ്യത്യാസം, ഉപവാദം, ഏകത്വം, വിശേഷണം. തത്ര അന്യതമ നിർദ്ധാരണ കാരണാഭാവാത് അനിർദ്ധാരണ പ്രാപ്തു. പുറോഷ് പറയുന്ന ഇതെല്ലാം യോജിക്കുമ്പോൾ ഏതാണ് ഇവിടെ അർത്ഥമെന്ന് എങ്ങനെ നിർദ്ധാരണം ചെയ്യും? അന്യതര നിർദ്ധാരണം, ഏതെങ്കിലും ഒന്നിന്റെ നിർദ്ധാരണത്തിനുള്ള കാരണങ്ങളില്ലാത്തത് കൊണ്ട് ആ നിർദ്ധാരണ പ്രാപ്തു. നിർദ്ധാരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഇതം ഉച്ചതി. അവിടെയാണ് സിദ്ധാന്തം, വ്യാപ്തിയേശിച്ച സമഞ്ജസം എന്ന് പറയുന്ന സൂത്രം. ഇവിടെ നമ്മൾ സിദ്ധാന്ത ഭാഗം ഭാഷകാരൻ വ്യാഖ്യാനിക്കും. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അക്ഷരം ഉദ്ഗീതം എന്നാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിക്കാം സാധ്യതയുണ്ടെന്ന് ഭാഷകാരൻ പറയുന്നു. ഒരു ശബ്ദ, ഒരു വാക്യത്തിന്റെ അർത്ഥത്തെ അല്ലെങ്കിൽ ഒരു പദത്തിന്റെ അർത്ഥത്തെ ഏതെല്ലാം രീതിയിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. അത് വ്യാഖ്യാനത്തിൽ പദങ്ങളെ സംബന്ധിച്ച് പൊതുവേ ഒരു ധാരണയുണ്ട്, പ്രസിദ്ധമായ അർത്ഥത്തെ എടുക്കണം എന്ന്. അതൊരു പക്ഷമേ ആവുന്നുള്ളൂ, പ്രസിദ്ധമായ അർത്ഥത്തെ എടുക്കുക എന്ന്. അങ്ങനെയില്ല, അതിന് ഒരുപാട് നിയമങ്ങൾക്കനുസരിച്ചാണ് അർത്ഥത്തെ തീരുമാനിക്കേണ്ടി വരും. അത് ശബ്ദശാസ്ത്രത്തെ കുറച്ച് അധ്യയനം ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടാവും. ശക്തിഗ്രഹം, വ്യാകരണം, ഉപമാന, കോശ, ആപ്തവാക്യ, വ്യവഹാര, ആ വ്യവഹാരം അതാണ് ഈ പ്രസിദ്ധാർത്ഥം എന്ന് പറയുന്നത്. അത് ഒന്ന് മാത്രമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് മാത്രം അർത്ഥം നിർണ്ണയിക്കാൻ പറ്റില്ല. ശാസ്ത്രങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ പല അതും സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ തന്നെ എന്താണ് ഭക്ഷ്യകാരൻ ഇവിടെ അർത്ഥം നിർണ്ണയത്തിന് വേണ്ടി പല പക്ഷങ്ങളിലൂടെ കാണിക്കുകയാണ്. ഇതേത് സ്വീകരിക്കും ഏത് സ്വീകരിക്കില്ല എന്നിങ്ങനെ നിർണ്ണയിക്കും. അത് നിർണ്ണയിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറയും. അതുകൊണ്ട് ഇത്തരമുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം കാര്യങ്ങളിൽ നിശ്ചയരൂപത്തിലൊരർത്ഥം പറയുമ്പോൾ വളരെ ആലോചിക്കുന്നു. കാരണം നമുക്ക് വിവരമില്ലാത്ത കാര്യങ്ങളിൽ ഒരിക്കലും ആധികാരികമായ അഭിപ്രായം പറയാൻ പോകരുത്. നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശബ്ദശാസ്ത്രത്തെ സംബന്ധിച്ച് ഏത് വിവരദോഷിയും അഭിപ്രായങ്ങൾ തട്ടിവിടുന്ന കാണുമ്പോൾ വളരെ അതിശയം. ഇവർക്കിങ്ങനെ ഒരു ധൈര്യം വന്നു, വിവരമില്ലായ്മയെന്നല്ലാതെ ഒരു സമാധാനം കിട്ടുന്നില്ല. അറിവില്ലെങ്കിൽ എന്തും പറയാം. ശബ്ദശാസ്ത്രം വളരെ ഗഹനമായൊരു വിഷയമാണ്. അതിലൊരു കാര്യം, നമ്മളൊരു കാര്യം ഒരു തത്വത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സിദ്ധാന്തിക്കുന്നതിനുള്ള നിയമങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു, അതിന് സമർത്ഥിക്കുന്നതിനുള്ള. അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല, വെറുതെ അങ്ങ് പറയാൻ പറ്റത്തില്ല ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത്രയും നാല് പക്ഷങ്ങളെടുത്ത് കാണിച്ചിട്ട് ഭാഷകാരൻ എങ്ങനെയാണ് അതിനെ സമർത്ഥിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണിത് ചർച്ച ചെയ്തത്. എന്തെങ്കിലും ശബ്ദത്തെക്കുറിച്ച് അർത്ഥം പറയുന്നതിന് ഒന്ന് ചിന്തിക്കണം. ഇങ്ങനെ പറയാമോ, പറഞ്ഞാൽ ശരിയാവുമോ എന്നുള്ളത്. ചശബ്ദോയം ത്വിശബ്ദസ്ഥാനനിവേശി പക്ഷത്രയ വ്യാവർത്തന പ്രയോജനം. വ്യാപ്തിസ്ഥ ച എന്ന് പറയുന്നത് തു എന്നുള്ള അർത്ഥത്തിലാണ്. പൂർവപക്ഷ വ്യാവൃത്തിയാണ്, മൂന്ന് പക്ഷങ്ങളെയും അതുകൊണ്ട് നിരാകരിക്കാം. ആണ് ചശബ്ദോയം ത്വിശബ്ദസ്ഥാനനിവേശി. ത്വിശബ്ദ സ്ഥാനത്തിൽ നിവേശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ തൂവിന് പകരം വച്ചിരിക്കുകയാണെന്നർത്ഥം. പക്ഷത്രയ വ്യാവർത്തന പ്രയോജനം, പക്ഷത്രയ വ്യാവർത്തനമാണ് ഇതിൻ്റെ പ്രയോജനം. തദ്ഹത്രയ പക്ഷ സാവധ്യായി പരിദസ്യന്തേ. മൂന്ന് പക്ഷങ്ങളിൽ ദോഷമുണ്ട്. സാവധ്യാഹ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നു. വിശേഷണപക്ഷ ഏകോ നിരവധ്യുപാധി. ഭാഷകാരം പറയുന്നു ഇതിൻ്റെ വിശേഷണപക്ഷമാണ് ദോഷരഹിതം എന്നുള്ള കാര്യം ഞാൻ സമർത്ഥിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു പക്ഷത്തെ സമർത്ഥിക്കുമ്പോൾ ബാക്കിയുള്ള പക്ഷങ്ങളെക്കുറിച്ച് വളരെ കൂലംകഷമായി വിചാരം ചെയ്ത് അല്ല ദോഷങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം സ്വന്തം പക്ഷത്തെ സമർത്ഥിക്കാൻ. ഭാഷകാരൻ അതാ ചെയ്യുന്നത്. അതിന് അഭിപ്രായ വ്യത്യാസമുള്ളവർ കാണും, അവിടെ വീണ്ടും വിചാരം ആവശ്യമായിട്ട് വരും. അതാ പറയുന്നത്, അങ്ങനെ തീരുമാനിക്കുന്നതിന് പലതും കാണും. പ്രകരണം വിഷയം പലതും വെച്ചുകൊണ്ട് തീരുമാനിക്കുക. അതല്ല നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അല്ല എന്നിങ്ങ് പറഞ്ഞാൽ പോരാ, അതിന്റെ യുക്തികളെല്ലാം കൊണ്ടുവരണം. ആണെന്നും അല്ലെന്നും ആർക്കും പറയാം. അതിന്റെ യുക്തികളെല്ലാം കൊണ്ടുവന്ന് കാണിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാം. ഭക്ഷ്യകാരൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറയത്തില്ല. അത് നമ്മുടെ ദൃഷ്ടിയിൽ അബദ്ധം തോന്നിയാലും അതിനെ സാധൂകരിക്കുന്നതിനുള്ള ഒരുപാട് യുക്തികളൊക്കെ പറഞ്ഞിട്ടാണ് അത് പറയുന്നത്. വെറുതെ അങ്ങ് പറയുകയല്ല. അത് ശരിയല്ലെന്ന് പറയണമെങ്കിൽ അത്തരം യുക്തികളെക്കുറിച്ച് നമുക്കും ബോധം വേണം. വെറുതെ അങ്ങ് നിഷേധിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആര് പറഞ്ഞത് ശരിയല്ല എന്ന് നമുക്ക് പറയാമെന്ന്. ഇപ്പൊ ഈ പറയുന്ന നാല് പക്ഷങ്ങളെ കുറിച്ച് ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചു പോലും കാണത്തില്ല. ചിന്തിക്കാതെ മൂന്ന് വർഷവും ശരിയല്ല, നാലാമത്തെ ശരിയെന്ന് പറയാൻ പറ്റില്ല. അത് മനസ്സിലാക്കാൻ നമുക്ക് വഴി വേണം. നാല് പക്ഷങ്ങൾ ഉണ്ടെന്നുള്ളത് വല്ല ശാസ്ത്ര പ്രമാണം അനുസരിച്ചാണോ ഭാഷകാരൻ സ്വയം കണ്ടുപിടിക്കുന്നതാണോ? ഈ നാല് പക്ഷങ്ങൾ ഉണ്ടെന്നുള്ളത് ഭാഷകാരൻ സ്വയം കണ്ടു? അതിപ്പോ അതിന് മുമ്പ് ആരെങ്കിലും വ്യാഖ്യാനിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. വ്യാഖ്യാനിച്ചിരിക്കാൻ ഇല്ലാതിരിക്കാം. ഇത് എന്തായാലും ഇതൊക്കെ മുമ്പും ഭാഷകാരന് മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. അതെങ്ങനെയെന്നുള്ള നമുക്കൊന്ന് തെളിവില്ല. ഏതെങ്കിലും വിദ്വത് സദസ്സുകളിൽ ഇത് ചർച്ച നടത്തിയിട്ടുണ്ടോ? എന്തായാലും ബ്രഹ്മസൂത്ര രചനയ്ക്ക് വളരെ കാലം കഴിഞ്ഞാണല്ലോ ഭാഷകാരൻ ഭാഷ എഴുതുന്നത്. നടന്നിരിക്കാം. നമുക്ക് ഭാഷകാരൻ പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാൻ പറ്റും. അതിനു മുമ്പുള്ള ഒന്നും നമ്മുടെ കയ്യിലില്ല. ഓരോന്നിനെയും ദോഷം കാണിക്കും. അത്ര അധ്യാസേ താവ യാ ബുദ്ധിർ ഇതരത്ര അധ്യസതേ തശബ്ദസ്യ ലക്ഷണാവൃത്തിത്വം പ്രസിദ്ധീത തദ്ഫലം ചകത്തിയത. അധ്യാസത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സിംഹവും മാണവക, സിംഹത്തിന് മാണവനെന്ന് അർത്ഥമുണ്ട് ഇല്ല. അപ്പൊ സിംഹശബ്ദത്തിന് ലക്ഷണയിലൂടെ മാണവനെന്ന് സ്വീകരിക്കുന്നു. അങ്ങനെ വേണ്ടി വരുന്നു. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ അത് അത് നമ്മൾ മനസ്സിലാക്കണം. ലക്ഷണ എന്ന് പറയുന്നത് വാച്യാർത്ഥം സ്വീകരിക്കുന്നതിന് എത്ര ശാസ്ത്രം പഠിച്ചവർ അതിൽ പഠിച്ചതാണ്. ലക്ഷണയ്ക്ക് ബീജമുണ്ട്. എന്തൊക്കെയാണ്? എന്താണ് ലക്ഷണ ബീജം? പഠിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ട്? പഠിച്ചതൊന്നും കളയരുത്. പിന്നെ അതുകൊണ്ട് പഠിച്ചിട്ട് എന്താ കാര്യം? എന്താ ലക്ഷണ ബീജം? വിശദമായി ചർച്ച ചെയ്തതാണ്. ഇവിടെ ഭയങ്കര ഉപമ കൊണ്ടുപോയി കാണുന്നു. ഇതിനകത്തൊക്കെ ഒരുപാട് പണികളൊക്കെ ചെയ്ത് ലക്ഷണമുണ്ടല്ലോ. എന്നിട്ട് ആരുടെയും ബുദ്ധി തെളിഞ്ഞില്ലേ? അതല്ല ചോദിച്ചത്. അത്രയും ഓർമ്മ ഉണ്ടെങ്കിൽ നല്ല കാര്യം. ചോദിച്ചതിന് ഉത്തരം എന്താണ്? ലക്ഷണ ബീജം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അന്വയാനുഭൂതി, താത്പര്യാനുഭൂതി. അതില് ഏതാണ്? അന്വയ അനുപപത്തി, താത്പര്യ അനുപപത്തി. രണ്ട് ലക്ഷണ ബീജങ്ങളെ കുറിച്ച് പറയുക. അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ അത് അങ്ങനെ ബീജമുണ്ടെങ്കിലേ ലക്ഷണം സ്വീകരിക്കാം. പക്ഷെ ഒരു ശബ്ദത്തിന് ഒരർത്ഥം വിട്ട് വേറൊരർത്ഥം എടുക്കണമെങ്കിൽ അവിടെ ലക്ഷണം വേണമെന്നില്ല. എന്തു മതി? ശക്തിയിലൂടെ തന്നെ സ്വീകരിക്കുക. എന്തുകൊണ്ട്? അതിനെക്കുറിച്ചും ചർച്ച ചെറുതായി വന്നിട്ടുണ്ട്. അതായത് ഒരു ശബ്ദത്തിന് പലതിലും ശക്തി സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിക്കാം. അതുകൊണ്ടാണ് ഒരു ശബ്ദത്തിന് നാനാർത്ഥം വരുന്നത്. ഒരു ശബ്ദ നാനാർത്ഥ ശബ്ദങ്ങളിൽ ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങനെന്നും വിഷ്ണു എന്നും അർത്ഥമാണ്. ലക്ഷണയുടെ കൂടെ സ്വീകരിക്കുന്നതല്ല, ശബ്ദത്തിന് തന്നെ എന്ത് വരുന്നു, നാനാർത്ഥം വരുന്നു. അങ്ങനെ വരാം. അയ്യോ അത് ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു അതാണല്ലോ വളരെ പ്രസിദ്ധമായ അർത്ഥം. കുരങ്ങനെ എങ്ങനെ പറയും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ശാസ്ത്രങ്ങളിലുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. പ്രസിദ്ധമാണോ അപ്രസിദ്ധമാണോ എന്നുള്ളത്, ഇതൊക്കെ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ ലക്ഷണയെ സ്വീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു ദോഷം. ലക്ഷണബീജമില്ലാതെ ലക്ഷണയെ സ്വീകരിക്കുന്നതാണ് ദോഷം. പിന്നെ മറ്റൊന്ന്, തദ്ഫലം ച കൽപ്പിയേത, ഫലത്തെ കൽപ്പിക്കേണ്ടി വരുന്നു. അത് മറ്റൊന്ന്. അതായത് ആ ശ്രുതി ഭാഗത്ത് ഇവിടെ അധ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഫലം പറയണം, പറഞ്ഞിട്ടില്ലെങ്കിൽ ഇല്ലാത്ത ഫലത്തെ കൽപ്പിക്കേണ്ടി വരും. അങ്ങനെ കൽപ്പിക്കാം, അതിന് നിയമങ്ങൾ വേറെയുണ്ട്. വിശ്വജിത് ന്യായമൊന്നും മറ്റും പറയും, അതെല്ലാം മീമാംസയിൽ പഠിക്കും. പൂർവക്ഷി പറയുന്നു, ശ്രൂയതേവ ഫലം ആപയിതാഹ വൈ കാമാന ഭവതി ഇത്യാദി ഇതി ചെയ്ത് പറയുന്നു. ഇവിടെ ഫലമുണ്ടല്ലോ, അധ്യാസപക്ഷം സ്വീകരിക്കാം, മധ്യാസമായിട്ടെടുക്കാം. അങ്ങനെയുള്ള അധ്യാസത്തിന്റെ ഫലത്തെയും പറയുന്നുണ്ടല്ലോ. എന്താണ് ഫലം പറയുന്നത്? കാമാനാം ആപയിതാ ഭവതി, അങ്ങനെ ഉപാസിക്കുന്നവൻ സർവകാമങ്ങളെയും പ്രാപിക്കുന്നവനായി തീരുന്നു. ഈ ഉപാസനാഭാഗങ്ങൾ മുഴുവൻ എല്ലാം ഓരോരോ കാമനകൾക്ക് വേണ്ടിയാണ് ഉപാസനകളല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെ. മിക്കവാറും എല്ലായിടത്തും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത്. അതിനെ ഭാഷ്യകാരൻ അത് വിട്ടിട്ട് നേരെ തത്വജ്ഞാനത്തിലേക്ക് പോയി. ഓരോരോ പ്രാർത്ഥനകളാണ്, അത് കിട്ടണം, ഇത് കിട്ടണം, അത് വേണം, ഇത് വേണം, എന്റെ കാമനകളെല്ലാം സാധിക്കണം. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പണ്ട് വൈദികൻ ഉപാസനകൾ ചെയ്തു. ഇന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. വൈദികരും അത് തന്നെ, അവർക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട്, അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ തുടർച്ചയാണ് ഇത്. അന്ന് ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഉപാസന ഇങ്ങനെ സങ്കല്പിച്ചു പ്രാർത്ഥിച്ചു ദേവതകളോട്. പ്രകൃതിയിലെ ശക്തികളോട് ഇങ്ങനെ, പ്രകൃതി ശക്തികളോട് പ്രാർത്ഥിച്ചു, എനിക്കത് വേണം, ഇത് വേണം. അതിനെക്കുറിച്ചുകൂടി കാലം മാറി വന്നപ്പോൾ അതിനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ചാണ് അമ്പലങ്ങളിലേക്ക് ദേവതകളെ കൊണ്ടുവന്നത്. കാലം വരുത്തിയ ഒരു മാറ്റമാണ്. അത് സമൂഹത്തിൽ മാറ്റം വന്നു. വന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ മന്ത്രങ്ങളായിരുന്നു. അതാണ് ഇവിടെ പറയുന്ന ചർച്ച ചെയ്യുന്നത്. ഓമിത്യേത ക്ഷണഗീരം ഉപാസീത, ഈ മന്ത്രങ്ങളാണ് പ്രാർത്ഥിച്ചുകൊണ്ടത്. ഈ മന്ത്രങ്ങൾ പരമ്പരയായി ചൊല്ലി വന്നു. അങ്ങനെ ചൊല്ലുന്നവർ അത് പ്രാർത്ഥനയ്ക്കുകൊണ്ട് ഉപയോഗിച്ച് അങ്ങനെ വന്നു. പിന്നെ കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ, കാലം കുറേ മാറി വന്നപ്പോഴത്തേക്ക് പൗരോഹിത്യത്തിന് കൂടുതൽ ബലം വന്നു. കാലം കൊണ്ട് വന്നാണ്, വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അതൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് മാറി. അപ്പോൾ ഇതിൽ കുറേ അധികം നിഗൂഢതകളുണ്ടാക്കി. താന്ത്രികം മാന്ത്രികം എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ആൾക്കാരെ പേടിപ്പിക്കാൻ കുറേ സമ്പ്രദായങ്ങളുണ്ടാക്കി വെച്ച്. അതും അതിൻ്റെ ആധ്യാത്മിക ഒരു വശം ഉണ്ടെങ്കിലും അതേസമയം തന്നെ അതിന് ചൂഷണത്തിന്റെ ഒരു വശമുണ്ട്. ആൾക്കാരെ ഭയപ്പെടുത്തുക, ഇത് ഭയങ്കര രഹസ്യമായ കാര്യമാണ്, ഇത് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തി ജനങ്ങളുടെ മേലുള്ള അഭീഷത്ത് സ്ഥാപിക്കുന്ന പൗരോഹിത്യ തന്ത്രങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. അതാണ് ഇന്നും ആൾക്കാർ പറയുന്നത് തന്ത്രമാണ് മന്ത്രമാണ്. തന്ത്രവും മന്ത്രവും ഈ ലോകത്ത് വേറെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്, ഇവിടെ മാത്രമാണ്. പക്ഷെ ഇത്രയും കടുത്ത പൗരോഹിത്യ ചൂഷണം ലോകത്തിൽ വേറെ ഒരിടത്തും നടന്നിട്ടുണ്ടെന്ന് സംശയമാണ്. അതിനുപയോഗിച്ച എന്താണ്? ഈ വാക്കുകളാണ് തന്ത്രം മന്ത്രം. അറിഞ്ഞോ അറിയാതെയോ അതിന് കുറെ പേര് പിന്തുടരുന്നുണ്ട്. കുറെ കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കുക, ആ രഹസ്യം ഞങ്ങളുടെ കയ്യിലേ ഇരിക്കത്തുള്ളൂ, വേറെ ആർക്കും പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പെടുത്തുക, അതല്ലേ? പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ മന്ത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ എന്താണ്? ഹും ഭട്ട്. ഇത് കേട്ടാൽ തന്നെ മനുഷ്യൻ പേടിക്കും. ഇത് മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇത്തരം ശബ്ദങ്ങൾ കേട്ടാൽ മനുഷ്യൻ പേടിക്കും. ഏതെങ്കിലും ഒരു സോഫ്റ്റായ ശബ്ദമുണ്ടോ? ഈ മന്ത്രങ്ങൾ കടുത്ത ശബ്ദങ്ങളേ ഉണ്ട്. മനുഷ്യനെ പേടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായ. അപ്പൊ ആൾക്കാർ പറയുമ്പോ ഭക്തി വെറുതെ. ഭാരതത്തിൽ ഭക്തി ഉണ്ടായിരുന്നു, ശരിയാണ്. ഇവിടെ ഭക്തി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഭക്തിയുടെ ഒരു കാലം തന്നെ ഉണ്ടായിരുന്നു. ഭക്തിയുടെ ആചാര്യന്മാരുണ്ടായിരുന്നു, അവരാർ ഈ തന്ത്രവും മന്ത്രം ഉപയോഗിച്ചിട്ടല്ലേ ഇവിടെ ഭക്തി ഉണ്ടാക്കിയത്. അവര് ഭക്തി പ്രചരിപ്പിച്ച് ജനങ്ങളുടെ ഭാഷയിലാണ്, ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴാണ് ഭാരതത്തിൽ ഭക്തി പ്രചരിച്ചത്. ഇപ്പോൾ തമിഴ്നാട് തന്നെ നോക്കുക, അവിടുത്തെ നയനാന്മാര് ആഴ്വാർമാര് ഇവരൊക്കെ ഭക്തി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭക്തി പാട്ടുകളൊക്കെ പാടിയാണ് ജനങ്ങൾ ഭക്തി ഉണ്ടാക്കിയത്. വടക്കേ ഇന്ത്യയിൽ നോക്കുക, ചൈതന്യ മഹാപ്രഭുവിനെ പോലെയുള്ള ആൾക്കാർ ഭക്തി പ്രചരിപ്പിച്ചതെന്ന് ഈ ആൾക്കാരെ പേടിപ്പിക്കുന്ന ഹും ഭട്ട് പറഞ്ഞിട്ടല്ല, ആണോ? അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആണ് ഭക്തി പ്രചരിപ്പിച്ചു. അങ്ങനെയൂടെ ഭക്തി പ്രസ്ഥാനങ്ങൾ തന്നെ ഉണ്ടായത്. അങ്ങനെയുള്ളവർക്ക് ഈ ആൾക്കാരെ ചൂഷണം ചെയ്യണമെന്നുള്ളൊരു വിചാരവും ഉണ്ടായിരുന്നില്ല. ആൾക്കാരെ പേടിപ്പിച്ച് അകറ്റി നിർത്തണമെന്നോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും തട്ടിപ്പ് നടത്തണമെന്നുള്ളൊരിത് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ വിശേഷിച്ച് ഈ തട്ടിപ്പ് വന്നത് അതിൻ്റെ പിന്നിൽ ഭക്തി, ശരിയായ ഭക്തിയല്ല, ജനങ്ങളുടെ മേലിൽ അവരുടെ അവരുടെ സ്വത്തും അധികാരവും ഒക്കെ കൈവശം വയ്ക്കാനും ഭയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഭാരതം മുഴുവൻ നോക്കുക, ഏത് ഭക്തി പ്രസ്ഥാനത്തിലാണ് ഇതുള്ളത്? എവിടെയാണ്? ഒരിടത്തുമില്ല. ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ച ഭക്തി സമ്പ്രദായങ്ങളൊന്നും ഇതില്ല. ഈ പറയുന്ന തന്ത്രമന്ത്രങ്ങൾ എന്ന് പറയുന്ന ചുരുക്കം ചില വ്യക്തികളുടെ കയ്യിലായിരുന്നു. അത് ഞങ്ങളുടെ പരമ്പരയാണ്, ഞങ്ങളുടെ അവകാശമാണ്, ഇതുകൊണ്ട് ഞങ്ങൾക്ക് പല അതും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ആൾക്കാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉപയോഗിച്ച സാധനങ്ങളാണ്. ഇന്നും അത് ആണ് ഉപയോഗിക്കുന്നത്. താന്ത്രികമാണോ മാന്ത്രികമാണോ എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അല്ലാന്ന് പറയാൻ നിങ്ങൾക്ക് ചരിത്രം അറിയില്ല എന്നത്, ഇവിടെ എന്താ നടന്നത് എന്നൊന്നും അറിയത്തില്ല. അങ്ങനെയാണ് ഭാരതത്തിൽ ഭക്തിക്ക് ഒരു സ്ഥാനം ഉണ്ടായത്. ജനങ്ങളുടെ ഭാഷയിൽ അവർ സാധാരണ രീതി പറയാമെന്നുള്ള രീതി പറഞ്ഞു. അത് രാമാനുജാചാര്യൻ വരെ അങ്ങനെയാണ് ഭക്തിക്ക് ഇത് കൊടുത്തത്. ജനങ്ങൾക്കല്ലാതെ കുറേയൊക്കെ പൂർണ്ണമായിട്ടും അല്ലെങ്കിലും, പക്ഷേ ചൈതന്യ മഹാപ്രഭുവിനെ പോലെയുള്ളവരത് വളരെ വിപുലമായ അർത്ഥത്തിൽ തന്നെ. അതുകൊണ്ടാണ് പുള്ളിയെ കൊന്നുകളഞ്ഞത്. എന്നിട്ട് കള്ളം പ്രചരിപ്പിച്ച് അവിടെ ചെന്നിട്ട് വിഗ്രഹത്തിൽ ലയിച്ചു എന്ന് തട്ടിക്കളഞ്ഞാണ്, ഡെഡ് ബോഡി പുറത്ത് കാണിച്ചിട്ട്. ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അവിടെ കയറി വിഗ്രഹത്തിൽ ലയിച്ചു പോയെന്ന്. അയ്യപ്പനെ കുറിച്ചും അതാ പറയുന്ന, അവിടെ ലയിച്ചെന്ന്. ഇതുപോലെ ആരെങ്കിലും തട്ടിക്കളഞ്ഞാണോ എന്നറിയത്തില്ല, ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കോലാഹലങ്ങളൊക്കെ കാണുമ്പോൾ ഈ ലയിച്ചു എന്ന് പറയുന്നിടത്തൊക്കെ സൂക്ഷിക്കുന്നു, ഗ്രഹത്തിൽ ലയിച്ചു എന്ന് പറയുന്നത് ഒക്കെ CBI അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതാണ്. ഇതല്ല ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യത്തിൽ ഏറെക്കുറെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അന്ന് തന്നെ തട്ടിക്കളഞ്ഞാണ്. എന്തുകൊണ്ട്? ചൈതന്യ മഹാപ്രഭു ഈ ഹുംഭട്ടിനെതിരായിരുന്നു. ആൾക്കാരെ ഭയപ്പെടുത്തുന്ന ഈ ക്ഷേത്ര പൗരോഹിത്യത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് അന്ന് പുരോഹിതന്മാരെല്ലാം അദ്ദേഹത്തിന് എതിരായിരുന്നു എന്നുള്ളത് ചരിത്രത്തിലുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ചരിത്രം പഠിച്ചു. പക്ഷേ ഭക്തിയുടെ പേരിൽ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നു. അത് സാധാരണ മനുഷ്യർ, അതായത് ജാതിയും മതവും ഒന്നുമില്ലാതെ ജനങ്ങൾ കൂടി ചേർന്നു. അങ്ങനെ വരുമ്പോൾ അത് പൗരോഹിത്യത്തിന് ഒരു വെല്ലുവിളിയാവും. അങ്ങനെ അതിപ്പോൾ ഒരു തട്ടിക്കളാണ്. അതുകൊണ്ട് ഈ തന്ത്രം മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെന്തെങ്കിലും ആധ്യാത്മികത അല്ല, ആധ്യാത്മികത ഞാൻ പൂർണ്ണമായും നിഷേധിക്കുന്നില്ല. പക്ഷെ അത് ആൾക്കാരെ അത് വെച്ച് ഭയപ്പെടുത്തി, അല്ലെങ്കിൽ സമൂഹത്തിന് നാശം സംഭവിക്കുന്നു പറയുന്ന വിശ്വസിക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട്. അതുപോലെ പേടിപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അത് പേടിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ഇവിടെ അതിന്റെ പരിണാമം കൊണ്ട് സംഭവിച്ചതാണ്. ഇവിടെ അത് തന്നെ അമ്പലത്തിൽ പോകുന്നതും സർവകാമങ്ങളുടെയും പ്രാപ്തിക്ക് വേണ്ടി തന്നെയാണ്. പണ്ട് വൈദികന്മാർ ഉപാസിച്ചതും അതിനു വേണ്ടി തന്നെയാണ്. പിന്നെ അത് കർമ്മത്തിന്റെ ഒരു ഭാഗം വന്നു. ഉപാസനയിൽ നിന്നും ഇവിടെ ബാഹ്യമായി ഒന്നും ചെയ്യാനില്ല, കേവലം മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന അത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ പൗരോഹിത്യത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല. പൗരോഹിത്യത്തിന് സ്ഥാനം വരണമെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടണം. അങ്ങനെ കാണിച്ചു കൂട്ടേണ്ട സന്ദർഭം വരുമ്പോഴാണ് ഈ കർമ്മങ്ങളെല്ലാം വരുന്നത്. അങ്ങനെ കാണിച്ചാൽ നമുക്ക് ദക്ഷിണ വാങ്ങിക്കാൻ പറ്റും, കാശ് കിട്ടത്തുള്ളൂ, അതൊരു ജീവന ഉപാധിയാകത്തുള്ളൂ. അല്ല, ആധ്യാത്മികയിലോ ഭക്തിയിലോ ഒന്നും എന്റെ ആവശ്യമില്ല. ഇവിടെയും ഫലം ശ്രമിക്കുന്നുണ്ടെന്നാ പറയുന്ന ആപയിതാഹ വൈ കാമാന ഭവതി, കാമങ്ങളെല്ലാം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. അതായത് അധ്യാസപക്ഷത്തിവിടെ സ്വീകരിക്കാൻ പറ്റത്തില്ല, രണ്ട് ദോഷമാണ്. ഒന്നവിടെ ലക്ഷണാവൃത്തി സ്വീകരിക്കേണ്ടി വരും, മറ്റൊന്ന് ഫലം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഫലത്തെ കൽപ്പിക്കേണ്ടി വരും. അതിന് പൂർവക്ഷി പറയുന്നു അധ്യാസപക്ഷം സ്വീകരിക്കാം, അതിൽ ഫലം അവിടെ പറയുന്നുണ്ട്. ചന്തുഗീതി തന്നെ അത് കഴിഞ്ഞ് ഏഴാം മന്ത്രത്തിൽ പറയുന്നു ഓമിത്യേത അക്ഷരം ഗീത ഉപാസിത എന്ന് പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവന് സർവകാമനകളും പ്രാപ്തമാകുന്നു എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ സിദ്ധാന്തി മറുപടി പറയുന്നു തസ്യ അന്യഫലത്വ, അത് വേറൊന്നിന്റെ ഫലമാണ്. ഈ പറയുന്ന ഉദ്വൈത ഉപാസനയുടെ ഫലമല്ല അവിടെ പറയുന്നത്. ആപൈതാഹ വൈ കാമാനാം ഭവതി എന്ന് പറയുന്നു ഉദ്വൈത ഉപാസനയുടെ ഫലമല്ല, മറ്റൊന്നിന്റെ ഫലമാണ്. എന്താണത്? ആപ്ത്യാദി ദൃഷ്ടിഫലം ഹി തന്ന ഉദ്ഗീത അധ്യാസഫലം. ആപ്ത്യാദി ദൃഷ്ടി, ആപ്ത്യാദി ഉപാസനയുടെ ഫലമാണ്, ഉദ്ഗീത ഉപാസനയുടെ ഫലമല്ല എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. എന്താണ് ഈ ആത്യാദി ദൃഷ്ടി? അത് താഴെ വ്യാഖ്യാനത്തിൽ പറയുന്നു, ഓങ്കാര ആപ്തി സമൃദ്ധി യ ഉപാസ്തി സ കാമാൻ ആപ്നോതി എന്നുണ്ടെന്നാണ്. ഓങ്കാര ആപ്തി സമൃദ്ധി, ഓങ്കാരം ആപ്തിയാണ് സമൃദ്ധിയാണ് എന്ന് ഉപാസിച്ചു കഴിഞ്ഞാൽ യ ഉപാസ്തേ സ കാമാൻ ആപ്നോ കാമങ്ങളെ പ്രാപിക്കുന്നു. ഇവിടെ ഒരു സംശയം വരിക, ഇവിടെ ഛന്ദോഗി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തുടങ്ങി ഏഴ് വരെ ഉള്ളതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം അവിടെ കാണുന്നേയില്ല. എന്ത്? ഓങ്കാരാപ്തി സമൃദ്ധി, അങ്ങനെ ഒരു ഉപാസന ഇവിടെ കാണുന്നില്ല. പക്ഷെ ഇവിടെ വ്യാഖ്യാതാവ് അത് കൊടുത്തിട്ടുണ്ട്, ഉപനിഷത്തിൽ കാണുന്നില്ല. അതിന്റെ ഫലമാണ് കാമയിത എന്ന് പറഞ്ഞിരിക്കുന്നത്. കാം ആപയിത ഹവൈ കാമാന ബോധി എന്ന് പറയുന്ന ഏഴാമത്തെ മന്ത്രം, അത് ചാന്തോക്യത്തിലുണ്ട്. ഈ ഓങ്കാരാപ്തി സമൃദ്ധി എന്ന് പറയുന്ന ഇവിടെ അവിടെ കാണുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും ഇന്നിപ്പോൾ ഉപലബ്ധമായ ചാന്തോക്യത്തിന്റെ പാഠത്തിൽ അതില്ല. ഭാഷ്യകാരിങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഊഹിക്കാം അങ്ങനെ ഉണ്ടായിരുന്നു, അത് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം, വിട്ടുപോയതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഭാഷകാരന് പറയാൻ പറ്റും? ഇന്നില്ല എന്ന് വിചാരിച്ചത് ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം വേദം പലതും കാലം കൊണ്ട് തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്, പല വേദഭാഗങ്ങളും അങ്ങനെ നഷ്ടപ്പെട്ടതായിരിക്കും. വ്യാഖ്യാതാവിന് അത് എവിടെ നിന്ന് കിട്ടി? അത് വ്യാഖ്യാതാവ് പറയുന്നുമില്ല. ഇനി വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് എന്താ ബന്ധം? ഇവിടെ ക്രമമായിട്ട് ഓങ്കാര ഉപാസനയെക്കുറിച്ച് പറഞ്ഞു. ഏഴാമത്തെ മന്ത്രത്തിൽ വ്യക്തമായും പറയുന്നു, ഇങ്ങനെ ഉപാസിക്കുന്നവൻ സർവകാമങ്ങളെയും പ്രാപിക്കുന്നു. അതിനൊരു ചേർച്ചയുണ്ട്. ഉദ്ഗീത ഉപാസനയുടെ ഫലമായിട്ടാണ് ചാന്തോക്യത്തിൽ പറയുന്നത്. ഭാഷകരും പറയുന്നു അങ്ങനെയല്ല, അത് വേറെ ഉപാസനയുടെ ഫലമാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ നിന്ന് വേറെ ഉപാസന കയറി വന്നു? വേറെ ഏതെങ്കിലും വേദഭാഗത്തിലുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് എന്താ ബന്ധം? ഇതിനൊന്നും ഉത്തരവില്ല. അതുകൊണ്ട് നമുക്ക് ഊഹിക്കേണ്ടി വരും, ഏതോ വേദഭാഗങ്ങൾ ഇടയ്ക്ക് നിന്ന് പോയിരിക്കുന്നു എന്ന് കത്തിക്കേണ്ടി വരും. വേറെ അതിന് സമാധാനമൊന്നും വ്യാഖ്യാതാക്കളൊന്നും പറയുന്നുമില്ല. വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, വേദം ഓങ്കാരം എന്ന് പറയുന്നത് എല്ലാ ദീർഘജസ്വാമ മന്ത്രങ്ങളൊക്കെ ആദിയിലും അവസാനത്തും എല്ലാം ഉണ്ട്, അവിടെ സർവവ്യാപിയാണ് എന്നൊക്കെയുള്ള യുക്തികൾ പറയുന്നുണ്ടെങ്കിലും അതിന് പ്രമാണമായിട്ട് വ്യാഖ്യാതാക്കൾ ഇങ്ങനെ മന്ത്രം പറയുന്നുണ്ടെങ്കിലും അത് എവിടെ നിന്ന് ഏത് ഭാഗമെന്നൊന്നും കാണിക്കുന്നില്ല. അപ്പം ഇവിടെ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റും. ആചാര്യസ്വാമിയെ പോലെയുള്ളവർ പറയുമ്പോൾ അത് കള്ളം പറയുന്നല്ല എന്ന് നമുക്ക് വിശ്വസിക്കണം, അങ്ങനെ സ്വീകരിക്കേണ്ടി വരും.